സംഭ്രമ ഭ്രമിലിംപ നിർച്ചരി വിലോല ബീച്ച് വല്ലരി വിരാജമാന മുരുധനി ധഗജ്വലാട്ട് പട്ട് പാവകെ കിശോര ചന്ദ്രശേഖരേ രതി പ്രതീക്ഷണം മമ दिशाओं में तेज सा वो छाया उसकी भुजाएं बदले कथाएं भागीरथी तेरी तरफ शिव जी चले देख जरा ये विचित्र माया ഭുജംഗ പിംഗള സ്ഫുര പണാമണി പ്രഭ കദംബ കുങ്കുമദ്രവ പ്രളിത മദാംഗ സിന്ധുര സ്ഫുര ഗുപ്തരീയ മേധുരെ മനോ വിനോദമദ്ഭുതം വിഭത്തു ഭൂത വർത്തരെ बार नहीं अब हर घड़ी नहलाओ अब तो खुश हो ना।